ധനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാമീശ്വരീം വാക്യകാരം വരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനിം സൂത്രകാരം ച പ്രണതോസ്മിം ത്രയം. രക്താദ്യർത്ഥ തേന രക്തം രാഗാത് മനസ്യാത് രജ്യതേ അനേനേതി രാഗ കഷായേണ രക്തം വസ്ത്രം കാഷായം. നേരത്തെ തസ്യ അപത്യം ഒന്ന് പ്രാഗ്ദിവ്യതിയോ അൺ തേന ദിവ്യതി ജനതി ഘനതി ജിതം, അത് ഒരെണ്ണപ്രത്യം വിധിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓരോരോ അർത്ഥങ്ങളും നിർദ്ദേശിക്കും. തസ്യാപത്യം അതൊരർത്ഥത്തെ നിർദ്ദേശിക്കുന്ന സൂത്രമാണ്. ഈ അർത്ഥത്തിൽ അണ്ണ് വരാം, ഇതിന് ശേഷമുള്ള സൂത്രങ്ങൾ വരാം, ഇതിനു മുമ്പുള്ള സൂത്രങ്ങൾ വരാം, ഇതിന് മുമ്പുള്ള പ്രത്യയങ്ങളും ഇതിന് ശേഷമുള്ള പ്രത്യയങ്ങളും വരാം. ഈ അർത്ഥത്തിൽ തസ്യാവത്യം പറയുന്നു, ഈ അർത്ഥത്തിൽ പ്രത്യയങ്ങൾ വരുന്നു. അതാണ് ഉക്താവക്ഷ്യമാണ് അസ്ഥ എന്ന് പറഞ്ഞാലാണ്. തേനരക്തം രാഗ മുമ്പുള്ള പ്രത്യയം വരാം, പ്രാഗ്ദിവേദിയോ അണ്ണ സാമാന്യമായി പറഞ്ഞ ഏതും വരാം. ഏതാണ് ശബ്ദങ്ങൾ വരികയാണെങ്കിൽ സാമാന്യമായി ആദ്യം പറഞ്ഞു അശുപത്യാദിഭ്യസ്ഥിത്യദിത്യാദിത്യപത്രപത്യുത്തരപദ. അത് പ്രകൃതിക്കും അർത്ഥത്തിനനുസരിച്ച് എല്ലായിടത്തും വരണമെന്നില്ല. ഇതൊക്കെ സാമാന്യമായി എണ്ണി പറയുന്ന ഓരോ സ്ഥലത്തും അതാത് അർത്ഥങ്ങളിൽ വരാം. ഇവിടെ ഇപ്പോൾ തസ്യാപത്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അർത്ഥത്തെ നിർദ്ദേശിക്കുകയാണ്. തേനരക്തം ആകെ എത്ര പ്രത്യയങ്ങളുണ്ട്? തദ്ധിതത്തിൽ ആകെ എത്ര പ്രത്യയങ്ങളുണ്ട്? തദ്ധിതത്തിൽ ആകെ എത്ര പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും? എണ്ണോ നൂറുകണക്കിനുണ്ട്, ആയിരക്കണക്കിനുണ്ട് പ്രത്യയങ്ങൾ. അപ്പൊ ഇത് അർത്ഥത്തെ നിർദ്ദേശിക്കുകയാണ്. നേരെ പറഞ്ഞു സമർത്ഥാനം പ്രഥമാത്വ, അവിടെ പറഞ്ഞു പ്രഥമയിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? പ്രത്യയം വരുന്നു. ഇവിടുത്തെ പ്രഥമ എന്ന് പറയുന്ന ഏതാണ്? രക്തം. തേന. ഇവിടെ തസ്യ പ്രഥമ ആയതുകൊണ്ടാണ് ദശരഥസ്യ അപത്യം എന്ന് വിഗ്രഹിച്ചത്. ആ പ്രഥമയിലെ പ്രഥമ ആദ്യം ഏതിനാണോ നിർദ്ദേശിക്കുന്നത് അവിടെ ഷഷ്ടിയന്തത്തിൽ നിന്ന് ധരിച്ചു. അതുകൊണ്ട് ഷഷ്ടിയന്തത്തിൽ നിന്ന് വരുന്നു. ഷഷ്ടിയന്ത കൃതസന്ദേഹേ അവിടെ പറഞ്ഞില്ലേ? എന്തുകൊണ്ട് അവിടുത്തെ പ്രഥമ എന്ന് പറയുന്നത് സൂത്രത്തിലെ പ്രഥമയാണ്, ആദ്യത്തെ ശബ്ദമാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞു തസ്യാപത്യം എന്ന് പറഞ്ഞാൽ ദശരഥസ്യ അപത്യം. ദശരഥ എന്ന് പറയുന്ന ആ ഷഷ്ടിയന്തത്തിന്റെ അനുകരണമാണ് അവിടെ പറഞ്ഞത് തസ്യ അപത്യം. പ്രഥമാതെന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ ആദ്യത്തെ ശബ്ദം. ഏത് വിഭക്തിയന്തമാണോ ആ വിഭക്തിയന്ത ശബ്ദങ്ങളിൽ നിന്നായിരിക്കും പ്രത്യയങ്ങൾ വരുന്നു. അപ്പൊ ഇവിടെ തേന എന്ന് പറഞ്ഞുകൊണ്ട് തൃതീയാന്തത്തിൽ നിന്നായിരിക്കും ഇവിടെ പ്രത്യയം വരുന്നത്. തേന രാഗാത് എവിടെ നിന്ന് പ്രത്യയം വരും ആണ് പറഞ്ഞത്. രാഗാത് രാഗത്തിൽ നിന്ന് പ്രത്യയം വരും. രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രഞ്ജകദ്രവ്യം, കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ രാഗം എന്ന് പറയുന്നത്. ഏത് കളറായാലും മതി, ചുവപ്പോ പച്ചയോ മഞ്ഞയോ ഏതായാലും കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് രാഗം. അപ്പോ അത്തരം ശബ്ദങ്ങളിൽ നിന്ന് പ്രത്യേകം വരും. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു, രക്തം. ഏതർത്ഥത്തിൽ രക്തം എന്നുള്ള അർത്ഥത്തിൽ രക്തം എന്ന് വെച്ചാൽ എന്താണ്? കളറ് പിടിപ്പിച്ചത് എന്നുള്ള അർത്ഥത്തിൽ. എന്ത് കളറായാലും കൊള്ളാം. രാഗം രജ്യത അനേന ഇത് രാഗം. രഞ്ജ ധാതുവിൽ നിന്നും ഭാവി അകർത്തിരിജക്കാരകെന്നുള്ള സൂത്രപ്രകാരം കർണാർത്ഥത്തിൽ ഖഞ്ഞ് പ്രത്യയം വന്ന് രഞ്ജ് ഖഞ്ഞ് ഖഞ്ജ ഭാവകർണയോ മുമ്പ് പഠിച്ച സൂത്രമാണ്. രഞ്ജിന്റെ നകാരം പോയി, രജ് ഖഞ്ഞ് പരത്തിലിരിക്കുന്നുണ്ട്, ഹിത്തായുണ്ട്, ചജോഗു ഖിണ്യതോ പ്രകാരം കുത്വം വന്നു രജ്. ഞിത്തായുണ്ട് അതുബുധായ വൃദ്ധി വന്ന് രാഗ ആണ് രാഗം. അപ്പൊ എന്തുകൊണ്ടാണോ രഞ്ജനം ചെയ്യുന്നത് അതായി രാഗം, എന്തുകൊണ്ടാണോ കളറ് പിടിപ്പിക്കുന്ന ആ വസ്തുവായി രാഗം, അങ്ങനെ കളറ് പിടിപ്പിച്ച വസ്തു ഏത്? അതാണ് രക്തം. അപ്പോ രഞ്ജകദ്രവ്യത്തിൽ നിന്ന് കളറ് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യം, അതിനെ കുറിക്കുന്ന ശബ്ദങ്ങളിൽ നിന്നും കളറ് പിടിപ്പിച്ച വസ്തുക്കളെ അർത്ഥമാക്കുന്ന ആ ശബ്ദങ്ങൾ, അതിനുവേണ്ടി ഇവിടെ പ്രത്യയം വരുന്നു. ഉദാഹരണം ഇതാണ്, കഷായേണ രക്തം രക്തം വസ്ത്രം കഷായം. രക്തം വസ്ത്രം കഷായം. കഷായം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കഷായം എന്താണ്? അതാണ് തേനയുടെ അർത്ഥം. കഷായ വർണ്ണം തുണിയിലോ മറ്റെന്തെങ്കിലും വസ്തുക്കളിൽ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവായി കഷായം. കഷായം അല്ല കഷായം. സാധാരണ ഉപയോഗിക്കുന്നത് കഷായം എന്ന് പറയുന്നത് എന്താണ്? ഗേരു എന്ന് പറയും. മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു കല്ല്, കാവി, കാവിക്കല്ലെന്ന് പറയും, അതാണ് കഷായം. അപ്പൊ കഷായം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? രാഗമാണ്. രാഗം എന്ന് പറഞ്ഞാൽ അനേനേതി രാഗം, നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു, അതാണ് കഷായം, അതാണ് രാഗം. അപ്പോ അങ്ങനെയുള്ള ഒരു വസ്തുവിന്റെ ശബ്ദമാണെന്ത് കഷായം. അങ്ങനെയുള്ള കഷായ ശബ്ദത്തിൽ നിന്ന് പ്രത്യയത്തെ വിധിക്കുന്നു. ഇത് അർത്ഥത്വം നിർദ്ദേശിക്കുകയാണ്, പ്രത്യയത്തെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പ്രത്യയമുണ്ട്. ഏതാണ്? പ്രാഗ്ദീവ്യത്തോ അണ്ണ്, തേന ദീവ്യതയെ വരെ അണ്ണിന്റെ അധികാരമാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊരു പ്രത്യയത്തെ വിധിച്ചില്ലെങ്കിലും അണ്ണു വരും. ഇപ്പൊ കഷായ ശബ്ദത്തിൽ നിന്ന് അണ്ണു വരും. വന്നുകഴിഞ്ഞാൽ കെട്ടുന്ന ആ ശബ്ദം എന്ന് പറയുന്നത് എന്തിനാണോ കളറ് പിടിപ്പിച്ചതിന്റെ വിശേഷണമായിരിക്കും. ഇവിടെ കഷായം കൊണ്ട് കളർ പിടിപ്പിച്ചതിനെ വസ്ത്രത്തെ, അപ്പൊ വസ്ത്രത്തിന്റെ വിശേഷണമാകും കഷായം എന്ന് പറയുന്നു. കഷായം വസ്ത്രം. അങ്ങനെ വരും. സാമാന്യമായി അണ്ണ് വന്നു കഴിഞ്ഞാൽ സ്ത്രീലിംഗത്തിൽ ഞീപ്പ് വന്നിട്ട് ഞീപ്പ് വരും, അതാണ്. അതിന്റെ അപവാദങ്ങളോ വേറെ നിയമങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പൊതുവായ എങ്ങനെയാണ്? ഡിഡാണ് മാത്രം പഞ്ചകരഭാസൂത്രപ്രകാരം അണ് പ്രത്യാന്താണ് ശ്രീലിംഗത്തിൽ ഞീപ്പോയി. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ കഷായം വസ്ത്രം ആണെങ്കിൽ കഷായം, പുല്ലിംഗമാണെങ്കിൽ കഷായ ഏതും വരാം. വിശേഷ്യത്തിനനുസരിച്ചാണത് വരുന്നത്. കാരണം തേന രക്തം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് രക്തം നിറമാക്കിയതാണ്. അപ്പം അതേത് വസ്തുവാകാം, അതനുസരിച്ച് ഏത് ലിംഗവും വരാം. പക്ഷെ അതിൻ്റെ പ്രത്യേകത അണ്ണെന്ന് പറയുന്ന ഒരു സൂത്രം ഉണ്ട്, ഒരു പ്രത്യേകം തസ്യാപത്യം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലും വന്നു. അതേ ഇപ്പൊ തേന രക്തം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലും വന്നു എന്ന് പറഞ്ഞാൽ ഒരേ പ്രത്യം തന്നെ പല പ്രകൃതികളിൽ നിന്ന് പല അർത്ഥത്തിൽ വരുന്നു. അതാണ് തദ്ദേഹത്തിന്റെ ഒരു വിശേഷത. പ്രത്യയങ്ങൾ മാറുന്നില്ല. പിന്നെ എന്താ മാറുന്നത്? പ്രകൃതിയും അർത്ഥവും. അത് ഏത് പ്രകൃതിയിൽ നിന്നും ഈ അർത്ഥത്തിൽ വരാനും പറ്റത്തില്ല. ഇപ്പോ ഇവിടെ കഷായേന രക്തം വസ്ത്രം കഷായം അങ്ങനെ പറഞ്ഞു. ദശരഥേന രക്തം വസ്ത്രം കഷായം എന്ന് പറയാൻ പറ്റുമോ? ദശരഥേന രക്തം വസ്ത്രം കഷായം പറയാൻ പറ്റുമോ? പറയാം, പക്ഷേ പ്രത്യേകം വരത്തില്ല. നമുക്കങ്ങനെ പറയാം, ദശരഥൻ എന്ത് ചെയ്തു? ഒരു വസ്ത്രത്തെ കാവിമുക്കി. ദശരഥേന രക്തം വസ്ത്രം കഷായം വാക്യമേ പ്രയോഗിക്കാൻ പറ്റും. ദശരഥ ശബ്ദത്തിൽ നിന്ന് അണ്ണ തേനരക്തം രാഗാതെന്നുള്ള സൂത്രപ്രകാരം വരത്തില്ല. എന്തുകൊണ്ട്? ദശരഥൻ അവിടെ രാഗമല്ല. ആ ദശരഥൻ എന്ന് പറയുന്നത് രഞ്ജനദ്രവ്യമല്ല, നിറംപിടിപ്പിക്കാനുള്ള വസ്തു അല്ല. അപ്പൊ ദശരഥ ശബ്ദത്തിൽ നിന്ന് പ്രത്യേകം ഇതേ അണ്ണ് തന്നെ വരികയാണെങ്കിൽ അവിടെ എന്തുവരും? ദശരഥസ്യ അപത്യമോ അതുപോലെ എന്തെങ്കിലും അർത്ഥത്തിൽ വരാം. ദശരഥസ്യയം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ വരാം. അതിന് അപവാദമില്ലെങ്കിൽ, അപവാദം ഉണ്ടെങ്കിൽ വരത്തില്ല, അപ്രാപ്തമാവുക. അതാണ് തദ്ധിതത്തിൻ്റെ ഒരു വിശേഷത. ഒരേ പ്രത്യയങ്ങൾ പല പ്രകൃതികളിൽ നിന്ന് പല അർത്ഥത്തിൽ വരും. അതുകൊണ്ട് പലയിടത്ത് രൂപം എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കും, അർത്ഥത്തിന് മാത്രം വ്യത്യാസം വരും. അത് മാത്രമല്ല, ഒരേ പ്രകൃതിയിൽ നിന്ന് പല അർത്ഥത്തിൽ പ്രത്യേകം വരാമെന്നുള്ളതുകൊണ്ട് ഒരു ശബ്ദത്തിന്റെ അർത്ഥം നിർണയിക്കുന്നത് കേവലം വ്യാകരണ ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല. അത് ഏത് സന്ദർഭത്തിൽ എങ്ങനെ ഉപയോഗിച്ചു അതൊക്കെ പലതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിന് പല അർത്ഥം വരും. ഇതാണ് വ്യാഖ്യാതാക്കൾ മുതലെടുക്കുന്നത്, തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഇതിന്ന സൂത്രം കൊണ്ടാണ് പ്രത്യേകം വന്നുകൊണ്ട് ഇന്ന അർത്ഥം ഒന്നും ഒരാളും വരാനൊരു അല്ല, ശബ്ദം അതാണല്ലോ. ഇന്ന സൂത്രം കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് അർത്ഥം ഇന്നതാണ്. അങ്ങനെ പോവും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? പഴയ കാലത്ത് ഇത് വ്യാകരണത്തിന് കുഴപ്പമല്ല, ഒരേ ശബ്ദം തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു. പല അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾക്കെല്ലാം പാണിനി ന്യായീകരണം കണ്ടെത്തുകയാണ്. പല അർത്ഥത്തിൽ ഒരേ പ്രത്യയത്തെ വിധിക്കുക. ശബ്ദം ഒന്നേ ഉള്ളൂ, പല സ്ഥലത്തും പല അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. എന്നാൽ ഓരോ അർത്ഥത്തിലും ശബ്ദങ്ങളെല്ലാം അല്പസ്വല്പം മാറ്റി പ്രയോഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം വരില്ല, പക്ഷെ അതില്ല. അതുകൊണ്ടിവിടെ അങ്ങനെയാണ്. തേനരക്തം സ്വാമി തത്വവേദിനി ബാലമനോരമയുള്ള മോത്തിലാൽ ബനാറസ് ദാസിന്റെ ബുക്കില് ചാതുരാർത്ഥിക പ്രകരണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് പിന്നെ രക്താദ്യർത്ഥകമാണ്, ചാതുരാർത്ഥികമല്ല. രക്താദ്യർത്ഥകമാണ്, ചാതുരാർത്ഥികം വന്നില്ല, അതിന് വരും. അത് ശരിയല്ല. ചാതുരാർത്ഥിക പ്രകടനം ഇനി വരും പ്രത്യേകം. രജ്യത അനേനേതി രാഗ, അതായത് ഇവിടെ ഈ സൂത്രത്തിലെ രാഗശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്നാണ് പറയുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ കളറ് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു, രഞ്ജകദ്രവ്യമാണ്. അതാണ് രജ്യത അനേനേതി രാഗ എന്ന് പറഞ്ഞു. കഷായണ രക്തം വസ്ത്രം കാഷായം. അപ്പോൾ കഷായം എന്ന് പറയുന്ന രഞ്ജകദ്രവ്യമായി, രക്തം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് രഞ്ജിപ്പിച്ച വസ്തുവായി, അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വിശേഷിയുമായി വസ്ത്രത്തെ കൊടുത്തു. അതിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. കാഷായം എന്ന് പറയുന്നത് ഇവിടെ അന്നപ്രത്യം വന്നു കഴിഞ്ഞാൽ എസ് സി ജാകാരം ലഭിച്ചു, പിന്നെ ആദ്യ വൃത്തി വന്ന് കാഷായം. തദ്ധിതത്തിൻ്റെ ഒരു പ്രത്യേകത കൃദന്തത്തെയും സമാസത്തെയും എല്ലാം അപേക്ഷിച്ച്, സ്ത്രീപ്രത്യം എല്ലാം അപേക്ഷിച്ച് പ്രക്രിയ വളരെ സിമ്പിളാണ്. മുമ്പുള്ള പ്രക്രിയകളൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഇതിൽ ഒരു വൈഷമ്യം തോന്നാം. അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ എളുപ്പമാണ്. അതേം ചെയ്യാനൊന്നുമില്ല. വികാരവും എല്ലായിടത്തും ഇത് തന്നെ പ്രത്യേകം വരിക, ആദ്യവൃത്തി ഉണ്ടെങ്കിൽ അത് വരുത്തുക, ആകാരം ലഭിക്കുക, ഇത്രയേ ഉള്ളൂ. എല്ലായിടത്തും ഇതുപോലെ തന്നെ അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ ചിലയിടത്ത് വരുന്നുണ്ട്. അതുണ്ട് ചുവപ്പിന് രക്തം ഒന്നും, പക്ഷെ ഇവിടെ അതല്ല. അതുകൊണ്ടാണ് വിപ്തത്തി കൊടുത്തത്. എന്താണ് രജ്യതേ അനേനേതി രാഗഹ എന്നോട് ഇവിടെ. അല്ലെങ്കിൽ രാഗത്തിന് പല അർത്ഥമില്ലേ, രാഗദ്വേഷങ്ങൾക്കല്ലേ, അങ്ങനെയൊക്കെ പല അർത്ഥമുണ്ട്. അന്നിവിടെ ഇല്ല. നക്ഷത്രേണ യുക്ത കാല തിഷ്യപുഷ്യോർ നക്ഷത്രാണി യലോ വൈദി വാച്യം പുഷ്യേണ യുക്തം പൗഷം ആഹ. ഇവിടെയും നക്ഷത്രേണ യുക്ത കാല അർത്ഥത്വം നിർദ്ദേശിക്കുന്ന സൂത്രമാണ്. ഇവിടുത്തെ സമർത്ഥാനാം പ്രഥമ ഏതാണ്? നക്ഷത്രം. തൃതീയാന്തം. അപ്പൊ പ്രത്യം വരുന്ന ഏതിന്നായിരിക്കും? പ്രത്യം വരുന്ന ഏതിന്നായിരിക്കും? തൃതീയാന്തത്തിലാണ്. അതാണ് അറിയേണ്ടത്. കാരണം ഇവിടുത്തെ പ്രഥമ തൃതീയാന്തമാണ്. അതുകൊണ്ട് പറയും ഇവിടെ പ്രത്യം പരത്തി വരുന്നതുകൊണ്ട് പ്രത്യേക പരസ്യാപ്രാതിപതിക എല്ലാം ഇവിടെയും വരുന്നുണ്ട്. ബാക്കിയെല്ലാം പഴയതുപോലെ വീണ്ടും പ്രാതിസഞ്ജ പുലക്ക് കൃത്യ സമാസിച്ച പ്രാതിസഞ്ജ വീണ്ടും സുപ്പ് ഇതെല്ലാം വരും. ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് അത് പറയേണ്ട കാര്യമില്ല. നക്ഷത്രേണ യുക്ത കാലഹ എന്ന് പറയുമ്പം നക്ഷത്രത്താൽ യുക്തമായ കാലം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വരുന്നു. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നു പുഷ്യേണ യുക്തം പൗഷം ആഹ. പ്രക്രിയ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. പുഷ്യ ശബ്ദത്തിൽ നിന്ന് നക്ഷത്രേണയുക്ത കാലഹ എന്നുള്ള ഇതിൽ ഔസർഗികമായ അണ്ണ് വന്നപ്പോൾ എന്ത് ചെയ്തു? പുഷ്യ അണ്ണ്. അണ്ണ് വന്നു കഴിഞ്ഞാൽ അലൗകിക ഗുരു എങ്ങനെ വരും? പുഷ്യ അങ്ങസ് ആ പുഷ്യ ട ആ ട പഴയ ഓർമ്മ പുഷ്യട്ട ആ എന്ത് വരുന്നു? പ്രാതിസഞ്ജ എങ്ങനെ? സുപ്പ് ലോപിക്കണ്ടേ? അതെങ്ങനെ ലോപിക്കും? അതെങ്ങനെ പ്രാതിസഞ്ജ വരും? അങ്ങനെയാണ് വരുന്നത്. പുഷ്യ അണ്ണെന്നിരിക്കും. പ്രാതിസഞ്ജ എങ്ങനെ? ശരി, പ്രാതിസഞ്ജ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ലോപിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായി? പുഷ്യ. ഇനി പ്രാതിസഞ്ജ എങ്ങനെ വരും? ഏകദേശ ഊർജം പ്രാതിസ്ഥ്യം വന്നു. ഉഷ്യ ആന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ചകാരം ലോപിച്ചു. പിന്നെ ആദിവൃത്തി വന്നു. പൗഷ്യ പൗഷ് യകാരം ലോപിക്കുന്നതിനാണ് വാർത്തയം വന്ന്. തുഷ്യ പുഷ്യയോഹോ നക്ഷത്രാണി എലോപൈതി വാച്ച്. തുഷ്യ പുഷ്യയോഹോ നക്ഷത്രാണി എലോപൈതി വാച്ച്. ഇവിടെ പുഷ്യത്തിന് ഉദാഹരണമുള്ള തൃഷ്യയ്ക്ക് ഉദാഹരണം കൊടുത്തിട്ടില്ല. നമ്മളതി ഉപദ്രവിക്കണ്ട എന്നുള്ളൊരു വിചാരം സിദ്ധാന്തം മതി. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ പല സൂത്രങ്ങളും കൂടെ കൊണ്ടുവരേണ്ടി വരും. എങ്ങനെ ഈ വാർത്തയും ഒന്നെന്ന് പറയേണ്ടി വരും. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൊടുത്തുള്ളൂ. ഭാഗ്യം പുഷ്യശബ്ദത്തിന്റെ പരത്തിൽ നക്ഷത്രം ഇരുന്നു കഴിഞ്ഞാൽ യകാരം ലോപിക്കും. അപ്പൊ എന്തായി? പൗഷം കാലം എന്ന് പറയുന്ന ഇവിടെ അഹ. അഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പകൽ. ഏത് ലിംഗം? നപുംസകലിംഗം. അതുകൊണ്ട് പൗഷം അഹ. അതും ഒരു സമാസം ചേർന്ന് പൗഷാഹെന്ന് പറയൂ. അതിനെ ഒരു സമാസം ചേർത്ത് പൗഷാഹെന്ന് പറയാൻ പറ്റൂ? പൗഷാഹ കർമ്മധാരയെ സമാസം ചെയ്യാം. വേറെ അതിന് നിഷേധമൊന്നുമില്ലെങ്കിൽ പറയാൻ പറ്റൂ. പൗഷം തന്നെ അഹം. അങ്ങനെ പൗഷം അഹഹ. ഇവിടെ പുഷ്യേണ യുക്തം, പുഷ്യനക്ഷത്രവുമായി യുക്തമായിരിക്കുന്ന പകല്. ഈ നക്ഷത്രവും പകലുമായിട്ട് എങ്ങനെയാ യോഗം വരുന്നത്? നക്ഷത്രം ഇവിടെ എല്ലാരും ജ്യോതിഷന്മാരല്ലേ. നക്ഷത്രം പൊതുവെ പറഞ്ഞാൽ 24 മണിക്കൂർ ഉണ്ടാകും. അതില് 12 മണിക്കൂർ പകലിലായിരിക്കും, 12 മണിക്കൂർ രാത്രിയായിരിക്കും. യോഗം എങ്ങനെ വരും? ആ നക്ഷത്രം ചന്ദ്രനുമായിട്ട്. എത്ര നക്ഷത്രങ്ങളുണ്ട്? 27. 27 നക്ഷത്രം. എത്ര ദിവസങ്ങളുണ്ട് മാസത്തിൽ? തീർത്ത് പറയാൻ പറ്റില്ല. 27 വരെ, 28 വരെ അല്ലേ? 27 28 വരെ. അങ്ങനെ ഞാൻ പണ്ട് പൂമ്പാറ്റി വായിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ജ്യോതിഷന്മാരാണ്, പറയേണ്ട കാര്യമില്ല. എന്റെ പഴയ അറിവെച്ചാ പറയുന്നു. അപ്പൊ ഈ ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അശ്വിനി തുടങ്ങിയ ഓരോ നക്ഷത്രങ്ങളെയും ഒരു സംയോഗ വിയോഗത്തിൽ പോകുന്നു എന്നാണ് ഒരു സങ്കല്പം. നക്ഷത്രം എവിടെ കിടക്കുന്നു, ചന്ദ്രം എവിടെ കിടക്കുന്നു, അത് വേറെ കാര്യം. നക്ഷത്രവും ചന്ദ്രനുമായിട്ടൊരു ബന്ധവുമില്ല. നക്ഷത്ര രാശികളുടെ സ്ഥാനം എവിടെ കിടക്കുന്നു? അത് സൗരയൂഥത്തിൽ എവിടെയൊക്കെ കിടക്കുകയാണ്. അതിന് ചന്ദ്രന്റെ സഞ്ചാരപഥവുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ എന്നാലും മനുഷ്യൻ പഴയ കാലത്ത് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ കറങ്ങുന്നു, അതിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നക്ഷത്രം. അപ്പോൾ ഒരു യുക്തി വെച്ചവർ കണ്ടെത്തിയാണ് അതിന്. അത് ചെറിയൊരു അറിവില്ല. എത്രമാത്രം കാലത്തെ നിരീക്ഷണം കൊണ്ടാണ് ഈ നക്ഷത്ര സമൂഹങ്ങൾ അതിൻ്റെ ആകൃതി മനസ്സിലാക്കി. അശ്വത്തിൻ്റെ ആകൃതിയിലാണത്. അപ്പം അതിനൊരു പേര് കൊടുത്ത് ഇങ്ങനെ കർക്കടകത്തിൻ്റെ ആകൃതിയിലാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ ആകൃതികൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു പേര് കൊടുത്തിട്ട് ഇതിങ്ങനെ സഞ്ചരിക്കുന്നവർ കണ്ടുപിടിച്ചു. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ 28 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 27 ദിവസം കൊണ്ട് കറങ്ങി വരും. അപ്പോൾ ഈ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു നക്ഷത്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ പാസ് ചെയ്ത് പോകും, അടുത്ത നക്ഷത്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പാസ് ചെയ്ത് പോകും. അപ്പോൾ അവരിങ്ങനെ കണക്കാക്കി, പകല് ഇന്ന് പകല് ഏത് നക്ഷത്രത്തിൻ്റെ അടുത്ത് വന്നു, രാത്രി ഏത് നക്ഷത്രത്തിൻ്റെ അടുത്താണ്, ഇങ്ങനെ അവർ കണ്ടുപിടിച്ചു നിരന്തരമായി നിരീക്ഷിച്ചിട്ട്. അപ്പോ നക്ഷത്രയുക്ത കാലം എന്ന് പറയുമ്പം ചന്ദ്രനുമായി യോഗമുള്ള നക്ഷത്രത്തിന്റെ കാലം. നക്ഷത്രത്തിന് നേരിട്ട് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ലല്ലോ, കാരണം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ നിന്ന് കറങ്ങുന്ന ചന്ദ്രനല്ലേ. അപ്പൊ ചന്ദ്രനിലൂടെ ആ കാലത്തെ കണക്കാക്കാൻ പറ്റുമോ? അപ്പൊ ചന്ദ്രനും നക്ഷത്രത്തോടുള്ള കാലം യോഗം, അത് വെച്ചവർ കാലത്തെ കണക്കാക്കി. അത് ചുരുക്കത്തിലൂടെ പറയാണ്, നക്ഷത്രേണ യുക്ത കാല എന്ന് പറഞ്ഞാൽ ചന്ദ്രമസ യുക്ത നക്ഷത്രേണ യുക്ത കാല എന്നാണ്. ചന്ദ്രന് നക്ഷത്രമായ യോഗം വന്നതുകൊണ്ട്, ചന്ദ്രന് നക്ഷത്രമായിട്ട് സംയോഗ വിയോഗങ്ങൾ വരുന്നതുകൊണ്ട് ഒരു ചന്ദ്രൻ നിന്ന് ആ നക്ഷത്രത്തെ മുട്ടിയിട്ട് അപ്പുറത്തോട്ട് പോകുമ്പം പറയാൻ എന്താണ്, ഇപ്പോ ആ കാലം കഴിഞ്ഞു, അടുത്ത കാലത്തിലേക്ക് പോവുകയാണ്, അടുത്ത ചന്ദ്രനെ പോയി മുട്ടുന്നു, അടുത്ത നക്ഷത്രത്തെ പോയി ചന്ദ്രൻ മുട്ടുന്നു. അതൊക്കെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്, പുഷ്യനക്ഷത്രത്തിലോ അടുത്തേക്ക് ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിച്ചു വന്നു. എന്നിട്ട് നോക്കുമ്പോൾ ഇപ്പൊ ചന്ദ്രൻ യോഗം അവർ കണക്കാക്കുകയാണ്, അതൊരു കണക്കാണ്. ഇപ്പോ ചന്ദ്രൻ പുഷ്യനക്ഷത്രവുമായിട്ട് യോഗത്തിൽ നിൽക്കുകയാണ്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടത് തന്നെ, പിന്നെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടുന്നു. അപ്പോ ഇതിനെ പറയാൻ എന്താണ്, പൗഷ്യകാലമാണ്. അത് പൗഷ്യകാലത്തിൽ പകല്, അപ്പൊ പൗഷ്യം അഹഹ എന്ന് പറഞ്ഞു. പൗഷം, പൗഷ്യന്റെ പൗഷം, പൗഷം അഹ എന്ന് യകാരം പോയി. പുഷ്യനക്ഷത്രവുമായി യോഗമുള്ള കാലം, ചന്ദ്രന് യോഗമുള്ള കാലം പൗഷം. അത് പകലായോണ്ട് പൗഷം അഹ എന്ന് പറഞ്ഞു. അണ്ണാണ്, രാത്രിയാണെങ്കിലോ രാത്രിയും വരാൻ യോഗം പൗഷി എന്ന് വരും. പിന്നെ രാവിലെയാണ്, വൈകുന്നേരമാണെങ്കിൽ എല്ലാതിനനുസരിച്ച് ശബ്ദത്തിന് വിശേഷം എന്താണോ, പുല്ലിംഗമോ സ്ത്രീലിംഗമോ നവസലിംഗമോ അതനുസരിച്ച് ലിംഗത്തിൽ വ്യത്യാസം വരും. പുല്ലിംഗം സ്ത്രീലിംഗം നവസലിംഗം എല്ലാം വിശേഷത്തിനനുസരിച്ച് പ്രയോഗിച്ചു. അതാണ് നക്ഷത്ര യുക്തകാല അണുസ്യ ദുഷ്യപുക്ഷ്യോർ നക്ഷത്രാണി യലോപേതി വാച്ച്. ദുഷ്യശബ്ദത്തിന്റെയും പുക്ഷ്യശബ്ദത്തിന്റെയും ബലത്തിൽ നക്ഷത്രം അണ്ണിരുന്നു കഴിഞ്ഞാൽ യകാരം ലോപിക്കും. പുഷ്യേണ യുക്തം അഹഹ പൗഷം എന്നർത്ഥം. ഇവിടെ ഒരു സൂത്രം കൂടെ വരേണ്ടതാണ്, അതിവിടെ തന്നെ കൊടുക്കേണ്ടതാണ്. അത് അടുത്ത സൂത്രം അടുത്ത് വരുന്നു. ലുപ് അവിശേഷ പൂർവേണ വീതസ്യ ലുപ് സ്യാത് ഷഷ്ടിദണ്ഡാത്മകസ്യ കാലസ്യ അവാന്തര വിശേഷശ്ചേന്ന ഗമ്യത്തെ. പഴയകാലത്തെ കാലത്തിന്റെ ഒരളവാണ് ദണ്ഡം, അടി, നാഡിക, മലയാളത്തിൽ നാഴിക എന്നൊക്കെ പറയുന്നു. ദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ അടി എന്നും പറയുന്നു, കാരണം പഴയകാലത്ത് നിഴൽ അളന്നാണ് സമയം കണക്കാക്കിയിരുന്നു. പിന്നെ പല പല ഉപകരണങ്ങളും അവർ ക്രമേണ കണ്ടുപിടിച്ച് ആണ് നമ്മുടെ ഇന്നത്തെ വാച്ചിലെത്തിയത്, ഇലക്ട്രോണിക് വാച്ചിലെത്തി. അന്നത്തെ ശാസ്ത്രജ്ഞന്മാര്, വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ സമയം അളക്കാൻ വേണ്ടി കയ്യിലൊരു വടി വെച്ചേക്കും. ആ വടി എന്ന് പറയുന്നത് തറയിലും കുത്തി നിർത്തും, എന്നിട്ട് നോക്കും നിഴലെത്ര നീങ്ങി അതളക്കും. ഇന്നത്തെ സയന്റിസ്റ്റുകളാണ് എല്ലാ കണ്ടുപിടുത്തവും ഇവിടെ നിന്നാണേ വന്നത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരെന്നത് കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ എങ്ങനെ ഇലക്ട്രോണിക് വാച്ച് ഉണ്ടാവും, നമ്മളതൊക്കെ എങ്ങനെ കൈ കെട്ടും അന്ന് ഒരടി അളക്കാതിരുന്നെങ്കിൽ. അപ്പോൾ കണ്ടുപിടിച്ചത് ഇലക്ട്രോണിക് വാച്ച് കണ്ടുപിടിച്ച അവരല്ലെന്ന് പറയാൻ പറ്റില്ല. അവരിരുന്ന് അളന്നളന്നളന്നാണ് അവസാനം അത് വാച്ചായി മാറിയത്, ഇലക്ട്രോണിക് വാച്ചായി മാറി. ഇന്നിപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമൊക്കെ വന്നില്ലേ, എല്ലാം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ്. പക്ഷെ അത് തുടങ്ങിയത് അടിയിലാണെന്നേ ഉള്ളൂ, അളന്നു. എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാരെന്ത് കണ്ടുപിടിച്ചു, ഇന്ന് ശാസ്ത്രം എവിടെ നിൽക്കുന്നു, ഇതിൻ്റെ ഗ്യാപ്പ് എത്രയുണ്ടെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു പോകണം. എവിടെ നിന്ന് എവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്. അവർ മോശക്കാരല്ല, പക്ഷെ മനുഷ്യർ ഒരുപാട് മുമ്പോട്ട് സഞ്ചരിച്ച്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഷഷ്ഠി ദണ്ഡമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്, പകലും രാത്രിയും കൂടെ ചേർന്ന് 30 30 എന്ന് പൊതുവെ പറയാം. പക്ഷെ ഇത് ഒരു ദണ്ഡ 24 മിനിറ്റ് എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ. അതിന് പഴയ കണക്ക് ഇന്നത്തെ കണക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ അത്രയും കൃത്യത സൂക്ഷ്മതയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പറയും എന്നുള്ളതല്ലാതെ കൃത്യമായി അളക്കാൻ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ചന്ദ്രനിൽ റോക്കറ്റ് വിടാനൊന്നും ആ അടിക്കണക്കിന് അളന്ന് സമയം കണക്കാക്കിയായിരുന്നു. റോക്കറ്റ് വിടുന്നവന്റെ തലയിൽ തന്നെ ഒന്ന് വീഴും, പോകത്തില്ല. അപ്പൊ അതിന് പുതിയ സമയം ഇതാണ്, ഇത് പഴയകാലം പറയാണ്. ഇപ്പൊ ഷഷ്ടി ദണ്ഡാത്മകസ്യ കാലസ്യ എന്ന് പറയുന്ന ഇന്നത്തെ 24 മണിക്കൂർ എന്ന് എടുത്താൽ മതി, ഒരു പകലും രാത്രി. ഈ കാലത്തിൽ പകലാണോ രാത്രിയാണോ എന്ന് കാലത്തെ തിരിച്ചറിയാൻ വയ്യെങ്കിൽ നക്ഷത്രേണ യുക്തഹ കാല എന്നുള്ള സൂത്രപ്രകാരം വിധിച്ച് അണ്ണിന് ലുക്ക് വരും, ലുപ്പ് വരും എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ എന്താ പറഞ്ഞത്, പൗഷം അഹ. ഇത് അഹ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ, അഹസ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ കാലമില്ല. 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും അങ്ങനെയാണെങ്കിൽ വിധിച്ച പ്രത്യയത്തിന് ലുപ്പ് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ലുപവിശേഷേ. പൂർവേണ വീതസ്യ ലുപ്പിസ്യാവ് എന്ന് പറഞ്ഞാൽ പൂർവ്വസൂത്രപ്രകാരം വിധിച്ച പ്രത്യയത്തിന് ലുപ്പ് വരുന്നു എവിടെ, ഷഷ്ടി ദണ്ഡാത്മകസ്യ കാലസ്യ എന്നുവെച്ചാൽ ഒരു ദിവസം. അവിടെ അവാന്തരവിശേഷേത് ഉന്നഗമ്യതേ, അവാന്തരവിശേഷം. അവാന്തരവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ, പകലോ രാത്രിയോ ഇത്തരത്തിലുള്ള ഒരു വിശേഷം ന ഗമ്യതേ ചേത്ത്, അറിയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊന്നേ ഉള്ളൂ. എന്തുവരും അപ്രത്യേകത്തിന് ലോകം വരുമെന്ന് വെച്ചാൽ അദ്യ പുഷ്യ, പുഷ്യശബ്ദത്തിൽ നിന്നും നക്ഷത്രയുക്ത കാലപ്രകാരം പ്രത്യയം വന്നു, പുഷ്യ അണ്ണെന്ന് വന്നു. പക്ഷെ അദ്യ എന്നാ പറയുന്നു, പകലെന്നോ രാത്രിയെന്നോ പറയുന്നില്ല. ഈ പറയുന്ന 24 മണിക്കൂറിനകത്ത് എപ്പോഴും ആകാം. അപ്പോൾ ആ കാലത്തിന് പേരെന്ത് പറയും, പുഷ്യ. പ്രത്യയം ലോപിച്ചു പോയി, ലുപ്പായതുകൊണ്ട് എന്നാ ലുമത ഗസ്യ വന്നു, പിന്നെ വേറൊന്നും പൂർവ്വത്തിൽ നടക്കത്തുമില്ല. ഇപ്പൊ പുഷ്യ എന്ന് പറയും. ഇവിടെ ഒരു വിശേഷത കൂടെ ഉണ്ട്, അത് സൂത്രം കൊടുക്കേണ്ടതാണ് ഇവിടെ. എന്താണ് ലുപി യുക്തവത് വ്യക്തിവചനേ, പ്രയാസപ്പെടേണ്ട വരും. അത് പറയുന്ന ഇതാണ്, ലുപ്പ് വന്നു കഴിഞ്ഞാൽ വ്യക്തിവചനങ്ങൾ യുക്തവത്തായിരിക്കുമെന്നാണ്. വ്യക്തിവചനങ്ങൾ, വ്യക്തി എന്ന് പറഞ്ഞാൽ ലിംഗം, വചനം എന്ന് വെച്ചാൽ വചനം തന്നെ. യുക്തവത്വം എന്ന് വെച്ചാൽ പ്രകൃതിക്കനുസരിച്ചായിരിക്കും, എന്നുവെച്ചാൽ വിശേഷത്തിനനുസരിച്ചായിരിക്കത്തില്ല എന്നാണ്. ലുപ്പ് വന്നു കഴിഞ്ഞാൽ പൊതുവായ നിയമമാണ്, ഒരു പ്രത്യയം വന്നതിനല്ലോ ലുപ്പ് വന്നു കഴിഞ്ഞാൽ, ലുപ്പായിരിക്കണം. അതിൻ്റെ വചനവും ലിംഗവും പ്രകൃതി എങ്ങനെ അതുപോലെ ആയിരിക്കും. അതിന് വരുമ്പോൾ ഉദാഹരണങ്ങൾ അത് വ്യക്തമാവും. അതുകൊണ്ട് ഇവിടെ പിന്നെ ഇത്രയേ ഉള്ളൂ, ഇവിടെ പകലെന്നോ രാത്രിയെന്നോ ഒന്നും അറിയാൻ വയ്യല്ലോ, അതുകൊണ്ട് ആ പ്രശ്നമൊന്നും വരുന്നില്ല. പുഷ്യ പുല്ലിംഗത്തിൽ അങ്ങനെ ഇരിക്കും, അദ്യ പുഷ്യ ഇന്ന് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി വ്യക്തിവചന ലിംഗവും വചനവും മാറാത്തത്, പ്രകൃതിക്കനുസരിച്ചിരിക്കുന്നത്, അതെല്ലാം അതിവിടെ ഇനി വരത്തേയുള്ളൂ. സിദ്ധാന്തോതി ഇവിടെ തന്നെ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇനി ലുപ്പ് വരുമ്പോൾ അവിടെ വ്യക്തമാവും. ലുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രകൃതിക്കനുസരിച്ചായിരിക്കും, ലിംഗ് വചനം എന്ന് വെച്ചാൽ അതിനൊന്നും മാറ്റം വരത്തില്ല. പ്രകൃതി എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. വിശേഷത്തിനനുസരിച്ച് ലിംഗം വചനവും മാറത്തില്ല എന്നാണ്. അപ്പൊ അദ്യപുഷ്യ ഒന്നും സംഭവിച്ചില്ല, പ്രത്യേകം വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അർത്ഥം വന്നെന്താണോ, നക്ഷത്രേണ യുക്ത കാല എന്നുള്ള അതാണ് അതിന്റെ പ്രയോജനം. അർത്ഥം വന്നു പുഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് പുഷ്യനക്ഷത്രം. നമ്മൾ സാധാരണ പറയും ഇന്നെന്താ നക്ഷത്രം, അശ്വതിയാണോ ഭരണിയാണോ എന്ന് പറയുന്ന പോലെ ഇന്ന് പറയും എന്താണ്, ഇന്ന് പുഷ്യനക്ഷത്രമാണോ എന്ന് പറയും. ഇവിടെ അദ്ധ്യാന്നുള്ളത് അഭ്യായതാണ് ഈ വിഷയം വരുന്നില്ലോ. അദ്ധ്യാന്നുള്ളത് അഭ്യമായതാണ് ഈ വിഷയം വരുന്നില്ല. ഇപ്പൊ സ്വാമി പറഞ്ഞ വാർത്തകം വരുന്നില്ലല്ലോ, അതിവിടെ ആവശ്യമില്ല അല്ലേ. ആ അദ്ധ്യാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ശബ്ദം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംബന്ധിച്ച് കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.